നേരത്തെ ഒരു സൂത്രം വന്ന ഏതാണോ പ്രാവൃഷേണ്യ, ഇവിടെ തത്ര ജാത എന്നുള്ള അർത്ഥത്തില് ഠപ്പ് വിധിച്ചതുകൊണ്ട് ഇത് അപവാദമാണ്. ഏതിന്റെ? എണ്ണിയുടെ. അതുകൊണ്ട് പ്രാവൃഷേണ്യ എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ജാത അർത്ഥ ഒഴികെയുള്ള അർത്ഥത്തിൽ ആണ് എണ്ണിയ വരുന്നത് എന്ന് വെച്ചാൽ പ്രാവർഷി ഭവ തുടങ്ങിയ അർത്ഥങ്ങൾ. പ്രാവർഷിക എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ജാത ഒരർത്ഥം വിശേഷിച്ച് വിധിച്ചതുകൊണ്ട്, ജാത അധികാരത്തിൽ വിധിച്ചതുകൊണ്ട്. ഇപ്പൊ പ്രാവർഷിൽ നിന്ന് എന്ത് വരുന്നു? ഠപ്പ് വരുന്നു, ഠാക്ക് ഇക്ക വന്നു, പ്രാവർഷിക. മഴക്കാലത്തുണ്ടാകുന്നത് തഴുതാമ അറിയാമോ? തഴുതാമ അതിന് പറയും പ്രാവർഷിക. പ്രായഭവ തത്രേത്യേവ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. പുനർ വീണ്ടും വരുന്നു. വേനൽക്കാലം കഴിഞ്ഞ് മഴ വരുമ്പോൾ അത് കാടുപോലെ വളരും. തത്രേത്യേവ സൃഗ്നേ പ്രായേണ ബാഹുല്യേന ഭവതി സൃഗ്ന. ഇവിടെ തത്ര എന്ന് പറയുന്നത് വരുന്നുണ്ട്. പ്രായഭവ എന്ന് വെച്ചാൽ ബാഹുല്യം എന്നർത്ഥം. ബാഹുല്യം എന്ന് പറഞ്ഞാൽ കിഞ്ചിത് ന്യൂനം, അതാണ് ബാഹുല്യം, ഒരല്പം കുറവ്. സാറിന് പലയിടത്തും പ്രായേണ ഏവം മതതി, മിക്കവാറും ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുമല്ല, ഒരല്പം കുറവുണ്ട്. അങ്ങനെ വരുന്നിടത്താണ് പ്രായേണ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രായഭവ ഈ അർത്ഥത്തിൽ വരാം. ബാഹുല്യേന ഭവതി ശ്രോഗ്ന. ഇവിടെയെല്ലാം മുമ്പ് വന്ന പ്രത്യയങ്ങളെല്ലാം ഈ അർത്ഥങ്ങളിലെല്ലാം വരും. അതുകൂടെ അർത്ഥമാണ് പ്രായഭവ പുംസി പ്രായേണ ഭവതി. എന്താണോ പംസ്നഹ സൂത്രം ഏതാണ്? ശ്രീ പുംസാഭ്യം നൻസനജു ഭവനാത് രാഷ്ട്രേ പ്രായേണ ഭവതി. രാഷ്ട്രീയ സൂത്രം രാഷ്ട്രവാരപാരാത് ഖഗൗ ബഹി പ്രായേണ ഭവതി. ബഹിഷ്ഠിലോപോ യഞ്ഞിച്ച വാരാണസ്യാം പ്രായേണ ഭവതി വാരാണസേയഹ സൂത്രം നദ്യാദിഭ്യോ ഠക് അവാരപാരാത് പ്രായേണ ഭവതി. പാരേ പ്രായേണ ഭവതി. എന്താണ് അവിടെ വന്ന് പാർത്ഥി? എന്താണെന്നോ അങ്ങനെ ഇതുവരെ എന്തൊക്കെ വന്നിട്ടുണ്ടോ? മധ്യേ പ്രായേണ ഭവതി. എന്താണ് മധ്യാത്മാ? എല്ലാം ഇവിടെ വരും. അതിന് ഓരോ സ്ഥലത്തും അങ്ങനെ പറയത്തില്ല. എല്ലാ അർത്ഥങ്ങളിലും ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചിരം പ്രായണ ഭവതി സൂത്രം സായം ചിരം ബ്രാഹ്മണേ പ്രഗ്യാവ്യട്ടിട്ടുള്ള തുട്ടിച്ച പശ്ചാത് പ്രായണ ഭവതി ദക്ഷിണാപശ്ചാത് പുരുഷസ് തെക്ക്. ഇതൊന്നും ആവർത്തിക്കത്തില്ല, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഈ പറയുന്ന ഓരോ അർത്ഥം പറയുന്നിടത്തും വരും, ആവർത്തിച്ച് ആവർത്തിച്ച് വരും. അതാണ് ശൈക്ഷിക പ്രത്യയത്തിൻ്റെ ഒരു ഗുണം. ശൈക്ഷിക പ്രത്യയങ്ങൾ ഒരേ പ്രകൃതിയിൽ നിന്ന് പല ശബ്ദങ്ങൾ വന്നിട്ട് പല അർത്ഥങ്ങളെ പ്രയോഗിക്കാം. ഇവിടെ എന്താണ് ശ്രോഗ്ന ഏത് സൂത്രം വന്നു? ശ്രുഗ്നേ പ്രായണ ഭവതി സൂത്രം പ്രാഗ്ദീവ്യതോ അൺ അങ്ങനെ വരുന്നു. സംഭൂതെ ശ്രുഗ്നേ സംഭവതി ശ്രൗഘ്ന സംഭാവന എന്നുള്ള അർത്ഥത്തിലാണ്. സംഭാവന എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? സംശയം എന്ന് പറയുന്നത് സ്ഥാണുർവ പുരുഷോവ സംശയ ഉഭയകോടി ജ്ഞാനമാണ് അല്ലേ. അതിലെ സ്ഥാണുവിനെയും പുരുഷനെയും എടുത്ത് ഒരു ത്രാസിന്റെ രണ്ട് തട്ടിലായിട്ട് വെച്ചു കഴിഞ്ഞാൽ ഒരു തട്ട് അല്പം താഴ്ന്നു കഴിഞ്ഞാൽ അതാവും സംഭാവന. മനസ്സിലായോ? സ്ഥാണുവിനെയും പുരുഷനെയും എടുത്ത് എന്ത് ചെയ്യണം? ത്രാസിന്റെ രണ്ട് തട്ടി വയ്ക്കണം. അത് പുരുഷനോ സ്ഥാണുവോ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയാൽ അതെന്താവും എന്ന് പറഞ്ഞാൽ എന്താണോ കൂടുതൽ അത് തന്നെ സംഭാവന എന്ന് പറഞ്ഞാൽ സംഭാവനയുണ്ട്. ഹിന്ദിയിൽ ധാരാളം പ്രയോഗിക്കുന്നതല്ലേ പോസിബിലിറ്റി സംഭാവന ഹേ പോസിബിൾ ആ സാധ്യത കൂടുതൽ അങ്ങനെയുള്ളടത്താണ് പ്രയോഗിക്കുന്നത്. സംശയമുണ്ട്, സംശയത്തിലാണിത് വരുന്നത്. സംശയത്തിൽ തന്നെ അല്പം വെയിറ്റ് കൂടിയാൽ എന്താവും സംഭാവനയാവും. അതുകൊണ്ട് അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സംഭാവന പിന്നെ അതിന് അനതിരേക അർത്ഥമുണ്ട്, കൃത്യ അളവ് എന്നുള്ള അർത്ഥമുണ്ട് സംഭാവന. അങ്ങനെയും പ്രവീ ഇവിടെയും പ്രാഗ്ദീവ്യത്തോ അണ്ണ അതൊക്കെ പ്രയോഗം അനുസരിച്ചിട്ടാണ് വരുന്നത് ഈ അർത്ഥങ്ങളെല്ലാം. കോശാദ്ഢഞ്ഞ് കോശാടെന്നായി യഥാസൂത്രം കൗശേയം വസ്ത്രം. കോശം എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിന്റെ കവർ നൂല്, അതിനകത്താണ് പുഴു ഇരിക്കുന്നത്. ആ പുഴു അതിൻ്റെ ലാർവ, അതിനെ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത്രയും മനോഹരമായ പട്ടുനൂൽ നെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വടക്കേന്ത്യയിലൊന്നും സന്യാസിമാര് പട്ടുവസ്ത്രങ്ങൾ ഉപയോഗിക്കത്തില്ല, കാരണം ഭയങ്കര ഹിംസയല്ലേ. ഇതിനെ എടുത്ത് ജീവനോടെ ജീവനോടെ ഇടുന്നു, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്. കൗശേയം നിറം കൊടുക്കുമോ പിന്നീട്? പിന്നീട് നിറം കൊടുക്കുന്നതാണ്. എങ്ങനെ? പല നിറത്തിൽ വരുന്നു. പല നിറത്തിലും ഉണ്ട് ഇപ്പോ. ഇപ്പൊ എല്ലാം കൃത്രിമമായിട്ട് നിറം കൊടുക്കുകയും ചെയ്യും പെട്ടെന്ന്. അല്ല, നല്ല ചുവന്ന ഇത് തന്നെ ഉണ്ട്, കളറിൽ തന്നെ ഒറിജിനൽ. വെളുത്തതും ഉണ്ട്, നിറം കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ എല്ലാം കൃത്രിമമായിട്ടുണ്ടാക്കുകയല്ലേ. സിന്തറ്റിക് സിൽക്ക്. പക്ഷെ ഒറിജിനലിനാണ് വില കൂടുതൽ. അതിന്റെ പ്രത്യേകത അതിന് ഭാരം കുറവാണ്, ബലം കൂടുതലാണ്, തിളക്കം കൂടുതലാണ്. നെയ്ത്തുകാർ അതുപയോഗിച്ച് നെയ്യുമ്പോൾ പൊട്ടത്തില്ല. അത് ആ പുഴുവിൻ്റെ പണിയാണ്. കോശ ശബ്ദത്തിൽ നിന്നാണ് വരുന്നത്. കോശം എന്ന് പറയുന്നതിൻ്റെ ആ കൂടാണ്. ഠഞ്ഞു വന്ന ആയസൂത്രം വരുന്നു. ഘടകജകാം പ്രത്യാദീനം ഏ വന്ന് ആദിവൃദ്ധി വന്ന് കൗശേയം വസ്ത്രം. ഇതിനെക്കുറിച്ച് അല്പം ചർച്ചകളുണ്ട്. കാരണം എന്താണ്, ഇവിടെ സംഭൂതാർത്ഥത്തിലാണ് സംഭവതി, സംഭവിക്കുന്നത് എന്നുള്ള അർത്ഥം. കോശത്തിൽ സംഭവിക്കുന്നത് എന്നല്ലേ കൗശേയം. അപ്പൊ അതങ്ങനെ വന്നു. അതുകൊണ്ട് ഒരു പക്ഷത്തിൽ ഇവിടെ വികാരാർത്ഥം കൊടുക്കണമെന്നാണ്. കോശത്തിൻ്റെ വികാരമാണ്, അതായത് ആ കോശത്തിൽ നിന്ന് നൂലെടുത്ത് നൂലുകൊണ്ട് നെയ്ത് വസ്ത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് വികാരാർത്ഥത്തിൽ കൗശേയം എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു പക്ഷം പറയുന്നത് കൗശേയം ശരി തന്നെയാണ്. ഈ കോശത്തിൽ തന്നെയാണ് വസ്ത്രമുള്ളത്. കോശത്തിൽ എങ്ങനെ വസ്ത്രം വരും? സമവായ സംബന്ധിച്ച് സത്കാര്യവാദം അനുസരിച്ച് വൈയാകരണന്മാരും സാങ്ക്യന്മാരുടെ സത്കാര്യവാദത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കോശത്തിൽ എന്തുണ്ട്? വസ്ത്രമുണ്ട്. അപ്പൊ കോശത്തിൽ സംഭവിക്കുന്ന തന്നെയാണ് വസ്ത്രം. വികാരാർത്ഥം വേണ്ട, കൗശേയം വസ്ത്രം എന്ന് പറയുന്നു. തത്ര ഭവ സ്രുഗ്നേ ഭവ സ്രൗഗ്ന. ഏതാ വരുന്നത്? പ്രാഗ്ദിവ്യതമാണ്, ആദിവൃത്തി ആക്കാരല്ലോ. പിന്നെ ഈ മുമ്പ് വന്ന എല്ലാ സൂത്രങ്ങളും വരും. ഔത്സഹ ഏത് സൂത്രം വന്നു? ഉസ്സേ ഭവ ഉത്സാദിഭ്യോ അഞ്ഞു വന്നു. ഔത്സഹ രാഷ്ട്രീയ ഏതാണ്? പിന്നെ ഇതുവരെ പഠിച്ച എല്ലാ സൂത്രങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ എല്ലാം പറയും. ബഹിർഭവ ബഹിഷ്ടിലോഭോ യഞ്ഞിച്ച, നേരത്തെ പറഞ്ഞ സൂത്രങ്ങളെല്ലാം. വാരാണസ്യം ഭവ സൂത്രം, സൂത്രം അറിയേണ്ടത്. രൂപം നിൽക്കുന്ന നദ്യാദിഭ്യോ മധ്യേ ഭവ മധ്യാദ് പശ്ചാത്ഭവ സൂത്രം ദക്ഷിണ പശ്ചാത് പുരസ തെക്. സദാഭവ സദാഭവ സായം ചിരം പ്രാഹ്ണേ പ്രഗേ അവ്യേഭ്യ സദാതന. അങ്ങനെ തസ്മിൻ ഭവ തസ്മിൻ ഭവ. അങ്ങനെ മറക്കാൻ പാടില്ല, മറന്ന കുഴപ്പമില്ല, വീണ്ടും ഓർത്താ മതി. തദാധീനിച്ച എന്തുവരുന്നു? എന്ത് വരുന്നു? വൃദ്ധസഞ്ജ. ശാലായാം ഭവ അങ്ങനെ അങ്ങ് വരാൻ പറ്റില്ലല്ലോ, സൂത്രം ഓർമ്മ വേണം. വൃദ്ധ അച്ചാം ആദിർ തത് വൃദ്ധസ്വജ്ഞാപന. അതില്ലാതെ എങ്ങനെ ശാലയിൽ നിന്ന് വരും? ആദ്യം അതല്ലേ പറയണ്ടത്, വൃദ്ധർ രസ്യ അജാമാതി സദ് വൃദ്ധം വൃദ്ധാച്ഛ. അങ്ങനെ ഇതെല്ലാം ഓർത്തിരിക്കണം. തത്ര ഭവ രാഷ്ട്രീയ, ഇത് ആവർത്തിക്കുന്ന ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ ഈന വരുന്ന എങ്ങനെയാണ്? പ്രതിമുന്ന വരും, വേറെ അർത്ഥത്തിലാണെന്നേ ഉള്ളൂ. ഛ വരത്തില്ല. വൃദ്ധത്തിൽ നിന്ന് ഖാവിരിക്കുന്നില്ല. പിന്നെ തത്ര ഭവ സ്വഭാവാർത്ഥത്തിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഖാപ്രത്യം വന്നു കഴിഞ്ഞാൽ വരും. അത് അതിനേത് പ്രത്യയം വന്നിരിക്കുന്നു നോക്കി അറിയാം. ഈനവരാണെങ്കിൽ ഖ വരണം. അർത്ഥങ്ങൾ ധാരാളമുണ്ട്, ഇതിലേതർത്ഥവും വരാം. ഇനി എത്ര അർത്ഥം വരാനുണ്ട് ശേഷികത്തിൽ. ദിഗാദിഭ്യോ യത്ത് ദിശ്യം വർഗ്യം. ദിഗാദി എന്ന് പറയുന്നൊരു ഗണമാണ്. ആ ഗണത്തിൽ നിന്ന് എന്ത് വരുന്നു? യത്ത് വരുന്നു. ദിശ്യം ദിശിഭവം യത്ത് വന്നു ദിശ്യം. വർഗേഭവം വർഗ്യം. രഹസ്യഭവം മധ്യേഭവം ആദോഭവം. ഇതെല്ലാം ദിഗാദിപ്പെടുന്നതാണ്. രഹസ് ആദി മധ്യം അന്തേഭവം അന്ത്യം. പോരാത്തേന ആകൃതി വേണം, പിന്നെന്ത് വേണം? അങ്ങനെ ധാരാളം ശബ്ദങ്ങൾ. മുഖേഭവം മുഖ്യം. മുഖം എന്ന് വെച്ചാൽ പ്രധാന അർത്ഥത്തിൽ. അപ്പൊ മുഖ്യം എന്ന് പറഞ്ഞാൽ എന്തായി? പ്രധാനം. ജഗനേഭവം ജഘനം നീചം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ധാരാളം. യൂഥേഭവം യൂഥ്യം. യൂഥം എന്ന് പറഞ്ഞാൽ ഭാഷത്തിലൊക്കെ ഒരു സ്വയൂഥ്യം എന്താണ്? പക്ഷം. പക്ഷം സ്വഗ്രൂപ്പ്. യൂഥാധിപ എന്ന് പറഞ്ഞാൽ ആരാണ്? ലീഡർ. ആനയ്ക്ക് സാറിന് പറയും നേതാവ് ആന. അപ്പൊ അങ്ങനെ ധാരാളം ശബ്ദങ്ങൾ വരുന്നുണ്ട്. യൂഥാധിപ എന്ന് വരും. അത് ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ദ്യുപഹ വരണ പോലെ അല്ലേ? അല്ലല്ല, യൂഥത്തെ പാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ. ശരീരാവയവാച്ച ശരീരാവയവങ്ങളിൽ നിന്ന് വരും. ദന്ത്യം ദന്തേഷു ഭവം ദന്ത്യം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ദന്ത്യം ഒന്ന്? എവിടെ എവിടെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ ദന്ത്യം ഒന്ന് പറഞ്ഞല്ലോ. അത് ദന്താന്നല്ലേ പറഞ്ഞു. ദന്ത്യം എവിടെ പറഞ്ഞെന്നാണ്? എവിടെ പറഞ്ഞു? ദന്താന്നേ പറഞ്ഞുള്ളൂ. ദന്ത്യ ഭായി പ്രയത്നത്തിൽ എന്താ പറഞ്ഞത്? സ്പൃഷ്ടൈഷ സ്പൃഷ്ടൈഷ വെറുതെ വെറുതെ സമൃതഭേദ അവിടെ എവിടെ ദന്ദ്യം തോന്നുന്നത്? ആഭ്യന്തര പ്രയത്നത്തിൽ പറഞ്ഞോ. അഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നത്തിൽ കറുവാര ശ്വാസ ഘോഷാശ്ച ഹസീ സംവാരനാഥ ഘോഷാശ്ച മർഗാണാം പ്രഥമ ചതുർത്ഥോ ജനശ്ചൽപ്രാണാഹ മഹാപ്രാണാഹ അവിടെ എവിടെ വന്നിരിക്കുന്നു? എവിടെ എവിടെ ദുത്വ പ്രകടനത്തിലോ അവിടെ വന്നു? എനിക്ക് ഓർമ്മയിൽ എവിടെയെങ്കിലും വന്നായിട്ട്. ദന്തേഷ ഭവം ദന്ത്യം വേറെ വന്നിട്ടുണ്ട്. എന്താണ് ഓഷ്ട്യം? ഓഷ്ടേഭവം ഓഷ്ട്യം. കണ്ഠേഭവം കണ്ഠ്യം. മൂർധനി ഭവം മൂർധന്യ മൂർധന്യ. അങ്ങനെ പലയിടത്തുനിന്നും വരാം. മൂർധനി ഭവം, മൂർധൻ ശബ്ദത്തിൽ നിന്ന് യാ വന്നു കഴിഞ്ഞാൽ അവിടെ നസ്തദ്ധ്യത എട്ടി ലോപിക്കണം. പക്ഷെ ലോപിക്കുന്നില്ല. എന്താണ് ഏച്ച ഭാവകർമ്മണോഹോ? ഭാവകർമ്മ അർത്ഥത്തിൽ അല്ലാതെയുള്ള ആ പരത്തിലിരുന്നു കഴിഞ്ഞാൽ ടിലോകം വരത്തില്ല. ടിലോകം വരുന്നില്ല. അതുപോലെ തന്നെ ദിഗാദിയിൽ പെടുന്ന ശബ്ദമാണ് പഥിൻ. പഥിൽ നിന്ന് പഥ്യ ശബ്ദം വരും. അവിടെ ടിലോപിക്കും. ഏതാണ് സൂത്രം? അങ്ങനെ അതെന്താ പറയുന്നത്? അങ്ങനെ പ്രകൃതിഭാവം വിധിക്കുകയായിരുന്നു. അനുപത്തി അർത്ഥത്തിലുള്ള അണ്ണു പരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നിന് പ്രകൃതിഭാവം വിധിക്കുന്നു. ഇവിടെ മൂർധന്യ അല്ല, ഏതാ പറഞ്ഞത്? പഥ്യം. പഥ്യം പഥിൽ നിന്ന് യാ വന്നു കഴിഞ്ഞാൽ ബസ്യ ടേർലോക. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബസ്യ ടേർലോക എവിടെ എവിടെ പഠിച്ചെന്നൂടെ പറയുന്നു. പതി പതിമതിയർ വൃക്ഷാം ആത് ബസ്സിട്ടേർലോപ പധ പന്ധാ പന്ധാനം പധ വരുന്നത് അവിടേക്കൊന്നും മറിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ദന്ത്യം കണ്ഠ്യം ഇതുപോലെ ബാക്കി ശബ്ദങ്ങളും വരാം. ഉരസ്യഭവം ഉരസ്യം അങ്ങനെയൊക്കെ ധാരാളം വരുന്ന ഇതൊക്കെ ഒരുപാട് പ്രയോഗത്തിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ തത്ര ഭവാർത്ഥത്തിൽ ഇതെന്നൊക്കെ വന്നു ശരീരാവയവാച്ച. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം? തത്ര ജാത അർത്ഥം വരാം ശേഷികാർത്ഥമായതുകൊണ്ട്. ദന്തേഷു ജാത ദന്ത്യം, ദന്തേഷു പ്രായേണ ഭവതി ദന്ത്യം, ദന്തേഷു സംഭവതി ദന്ത്യം. ഈ അർത്ഥങ്ങളെല്ലാം അവിടെ ചേർത്തോളാം. എന്തുകൊണ്ട് ശേഷികം? ഒരു പ്രകൃതിയിൽ നിന്ന് തന്നെ പല അർത്ഥത്തിലും പ്രത്യയങ്ങൾ വരാം. അധ്യാത്മാദേഷ്ഠന്യഷ്യതി. ഇതില്ലാതെ ആധ്യാത്മികമേ ഇല്ല. ആത്മീയക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അധ്യാത്മത്തിൽ നിന്ന് ഠഞ്ഞില്ലെങ്കിൽ പിന്നെ ആധ്യാത്മികം ഇല്ല. ആദ്യം അധ്യാത്മം വരുന്ന എവിടെ നിന്ന് നോക്കണം. ആത്മനി ഇതി അധ്യാത്മം നേരത്തെ പഠിച്ചാണ്. സൂത്രം ഏതാണ്? അമയം വിഭക്തി സമീപ സമൃദ്ധി അധ്യാത്മഭാവ അത്യാസമൃദ്ധി ശബ്ദ പ്രാദുർഭാവ പശ്ചാത് യഥ ആനുപൂർവ യോഗവിദ്യ സാദൃശ്യ സമ്പത്തി സാകല്യാന്ത വചനേഷു. എങ്ങനെയാണ്? ഞാനെങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ച് സ്പീഡിന്. അമയം വിഭക്തി സമീപ സമൃദ്ധി എഴുതി അവയം വിഭക്തി സമയം സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യാസമൃദ്ധി ശബ്ദ പ്രാദുർഭാവ പശ്ചാത് യഥാ അനുപുറ യോഗ്യ സാധി സമ്പത്തി സാകല്യാന്ത വചനേഷു. പെട്ടെന്ന് പറയണ അല്ലെങ്കിൽ തെറ്റിപ്പോ. അപ്പൊ ഇവിടെ ആത്മനി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിലേത് പ്രകാരമാണ് സമാസം വരുന്നത്? വിഭക്തി അർത്ഥത്തിൽ ആത്മനി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അധി ആത്മനി ആത്മനി അധി സമാസം വരുന്നു. അമയം വിഭക്തി എന്നുള്ള സൂത്രപ്രകാരം അഭീഭാസം വരുന്ന സൂത്രം വേറെ അഭീഭാസൂത്രം ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? നമുസ്സഞ്ജ വിധിക്കുന്നു. പൂർവനിവാദം ചെയ്യുന്ന സൂത്രം ഉപസർജനം പൂർവ്വം ഉപസർജന സംയോജിക്കുന്ന സൂത്രം ക്രമനിർദ്ദിഷ്ട സമാസ ഉപസർജനം. സമാസം വരുന്നു, സുപ്പുലോപിക്കുന്നു. അധി ആത്മൻ എന്നിരിക്കുന്നിടത്തെ സൂത്രം വന്നു അനസ്ഥ പ്രകാരം എന്ത് ചെയ്തു? സമാസാന്തമായി അന്നിന് എന്ത് സംജ്ഞ വരുന്നു? അനസ്ഥ ടച്ചിന് എന്ത് സംജ്ഞ വരുന്നു? ടച്ചിന് തദ്ധിതാഹ. അവിടെയാണ് പഠിച്ചത് തദ്ധിത സൂത്രം. തദ്ധിത സംജ്ഞ വന്നു, അപ്പോഴാണ് ഈ സൂത്രം വരുന്നത്. ലോകം വന്നു. അപ്പോ അധി ആത്മ എന്ന് വന്ന് അധ്യാത്മ എന്ന് വന്നു. അധ്യാത്മ എന്ന് വന്നു കഴിഞ്ഞാൽ പ്രഥമയിൽ ലേസൂത്രം വരുന്നു. നാവീഭാവാത് അതോം ത്വപഞ്ചമ്യാഹ വരും. അമ്പ്യമാണെങ്കിലും രൂപം അങ്ങനെ വരും. അധ്യാത്മം അധ്യാത്മേന എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? തൃതീയ സപ്തമ്യോർ ബഹുളം. അപ്പോ അധ്യാത്മം എന്നുള്ള രൂപം ശ്രദ്ധിച്ചു. ഇത്രയും ഓർത്തിരിക്കണം. ഒന്നുകൂടെ നോക്കുക, പഴയതൊക്കെ എടുത്തൊന്ന് മറിച്ചു നോക്കിയാൽ മതി. അധ്യാത്മം എന്ന് വന്നു കഴിഞ്ഞാൽ അമ്പ്യമാണെങ്കിലും നമുക്ക് അധ്യാത്മേ എന്ന് വിഗ്രഹിക്കാം. ഇവിടെ എന്താണ് അധ്യാത്മീയ ഭവ? എന്തുകൊണ്ട്? തൃതീയ സപ്തമിയോർ ബഹുളം. അപ്പൊ നമുക്ക് അലൗകിക വിഗ്രഹം എങ്ങനെ ചെയ്യാം? അധ്യാത്മ ഇവിടെ എന്താ വരുന്നത്? അധ്യാത്മാദേഷ്ടന്യഷ്യതി ഇത്രയും വരണം. അപ്പൊ എന്താണ് അധ്യാത്മേ ഭവം? അധ്യാത്മേ ഭവം ഠഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ആദിവൃദ്ധി അകാരലോപം ഠസ്യ ഈകഹ ആധ്യാത്മികം. ഇതില്ലാതെ എന്തോന്ന് ആധ്യാത്മികം ഇത്രയും അറിയാൻ വയ്യാതെ ഇത്രയും അറിഞ്ഞില്ലെങ്കിൽ അവരുടെ ആധ്യാത്മികം തന്നെ വ്യർത്ഥമാണ്. ആദ്യം പോലെ അറിയണം അയാളൊന്നും അല്ല, അമ്മയും വ്യക്തി സമയം സമൃദ്ധി പിടിച്ചാത്തി സമ്പത്തി സകല്യാന്ത വചനേഷും മുതൽ എന്താണ് അതിന്റെ പ്രക്രിയ ആധ്യാത്മിക ടസീകഹ ആദിവൃത്തി എത്തിച്ച ആകാരലോകം വരെ അറിഞ്ഞാലേ ആധ്യാത്മികം പൂർത്തിയാകത്തുള്ളൂ. അതാണ് വ്യാകരണം പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ അർത്ഥം വ്യക്തമായല്ലോ എന്താണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇനി അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മനി എന്നാണ്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ആത്മനിഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ആധ്യാത്മികം തന്നെ രണ്ടും തന്നെ. അല്ല എന്നാലും ആത്മനി ആത്മാവിലുള്ളത് അധ്യാത്മം. അവിടെ ആത്മാവ് എന്നുള്ളതുകൊണ്ട് എന്തിനെടുക്കാം? ശരീരവും എല്ലാം എടുക്കാം. ശരീരം മനസ്സ് ആത്മാവ് ഏതിനു വേണം എടുക്കാം. അടുത്തർത്ഥം പറയാം. ആത്മാവിലുള്ളത് ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിനെ എടുത്തു കഴിഞ്ഞാൽ ആത്മനി മനസ്സിലുള്ളത് ശരീരത്തിലുള്ളത്. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? തത്രഭവം അവിടെ ഉള്ളതെന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അല്ലേ? അതാണ് ആധ്യാത്മിക ദുഃഖം. ത്രിവിധ ദുഃഖത്തിലൊക്കെ ആധ്യാത്മികം വരുന്നത് അങ്ങനെയാണ്. ശരീരത്തിലുള്ളത് മനസ്സിലുള്ളതെന്ന് തന്നെ അവിടെ അർത്ഥം വരുന്നത്. രണ്ട് പ്രക്രിയ നടന്നു എന്നേ ഉള്ളൂ. ആധ്യാത്മിക ജ്ഞാനം എന്ന് ആവശ്യമില്ല, അധ്യാത്മ ജ്ഞാനം എന്ന് മതിയല്ലേ? അധ്യാത്മവിദ്യ അധ്യാത്മ അതല്ലേ ഭാവം പറഞ്ഞ എന്താണ്? അധ്യാത്മജ്ഞാനം എന്ന് പറഞ്ഞല്ലേ. അവിടെ ആധ്യാത്മികം ആവശ്യമില്ല. ആധ്യാത്മികം ഉണ്ടല്ലോ. അതല്ലേ പാണിനി അതിന് പോകാത്തത്. പാണിനിക്ക് ആധ്യാത്മികം ഇല്ലല്ലോ, അധ്യാത്മമേ ഉള്ളൂ. പക്ഷെ വാർത്തകാരില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആധ്യാത്മികമെല്ലാം പോയത്. വർത്തികാരം വന്നാൽ നമ്മളെ രക്ഷിച്ചത്. എന്തുകൊണ്ട്? ആധ്യാത്മികം പാണിനിയുടെ ഇതനുസരിച്ച് എന്തേ ഉള്ളൂ? അധ്യാത്മം. അത് മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥലത്ത് കുഴപ്പം വരും. അധ്യാത്മാദേഹേ ആദി ഭൗതികം ആദി ദൈവികം ഐഹികം പാരത്രികം, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആമുഷ്മികം ഇതെല്ലാം പോവും. ആധ്യാത്മികം മാത്രമല്ല പോകുന്നു. അധ്യാത്മാദി എന്ന് പറയുന്നത് ഇഹഭവം. ഐഹം എന്ന് മതിയല്ലേ? ഇഹഭവം എന്തുവരും? അധ്യാത്മാദേ ഠഞ്ഞ് ആദിവൃദ്ധി ഈക്ക എസ് സി ജാകാറിലും വാഹികം അങ്ങനെ വരുന്നില്ലേ. പരത്രഭവം പാരത്രികം പരത്ര ഠഞ്ഞു വന്നു ഇക്ക വന്നു ആദിവൃത്തി വന്നു അകാരലോകം വന്നു പാരത്രികം. ഇനി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്വഭാവേ ഭവം ഇതില്ലെങ്കിൽ പറ്റൂ? സ്വാഭാവികം ഉണ്ടാകും. സ്വഭാവ ഠഞ്ഞ് ആദിവൃത്തി അകാരലോകം സ്വാഭാവികം. ആത്യന്തികം നമ്മൾ ഉപയോഗിക്കുന്നത് അത്യന്തേഭവം അല്ല, അതുപോട്ട് അന്തേഭവം. അവിടെ ഇത് വരത്തില്ല. അപ്പൊ ആദിവൃത്തി വരും. അമുഷ്മിൻ ഭവം ആന്തികം വരത്തില്ല. പ്രായോഗികം പ്രയോഗേഭവം ആദിവൃത്തി വരും. ആദിവൃത്തി വരുന്നിടത്ത് പ്രായോഗികം. അങ്ങനെ ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഈ ശബ്ദങ്ങളെല്ലാം ഇല്ലാതെ പോയാലേ ഈ വാർത്തകം ഇല്ലാതെ വന്നെങ്കിൽ, വാർത്തകാരം ഇല്ലാതെ വന്നെങ്കിൽ നമ്മളുപയോഗിക്കുന്ന ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശബ്ദത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, ഇതെങ്ങനെ വന്നു, ഇതിൻ്റെ അവസാനം ഏത് പ്രത്യയമാണോ, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ പിന്നെ സൂത്രങ്ങൾ ഓർക്കണം, അർത്ഥം ഓർക്കണം, അങ്ങനെയാണ് വ്യാകരണം പഠിക്കുന്നത്. ഓരോ ശബ്ദം കാണുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതെങ്ങനെ വന്നു. അല്ലാതെ നിങ്ങൾക്ക് സൂത്രവും ഉദാഹരണവും കാണാൻ പഠിച്ചൊരിക്കലും വ്യാകരണം പഠിക്കാൻ പറ്റില്ല. കാരണം എത്ര കാണാൻ പഠിച്ചാലും അത് മറന്നുപോകും. ഇത് ഓർമ്മയിൽ നിർത്തണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരു ശബ്ദം കാണുമ്പോൾ ചിന്തിക്കണം ഇതെങ്ങനെ വന്നു. എന്തായാലും ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി അത് ചിന്തിക്കണമല്ലോ. ചിന്തിച്ചിട്ട് പിന്നെ കണ്ടുപിടിക്കണം, കോശം നോക്കിയാൽ മതി. മിക്കവാറും ശബ്ദങ്ങളുടെയൊക്കെ വ്യുത്പത്തി അധികം കൊടുത്തിരിക്കും സംശയമുണ്ടെങ്കിൽ. അപ്പോൾ അത് വെച്ച് സൂത്രത്തെ കണ്ടുപിടിക്കണം, പ്രക്രിയ കണ്ടുപിടിക്കണം. അപ്പോൾ അർത്ഥം ഉറപ്പിക്കണം, ഇത് ഇങ്ങനെ തന്നെയാണ്. അതാണ് വ്യാകരണം പഠിക്കുന്നതിനുള്ള വഴി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാകരണം പഠിച്ചാൽ അത് നമുക്ക് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം മനസ്സ്. ഇത്തരം ശാസ്ത്രങ്ങളിലെല്ലാം വരുന്ന അവിടെ ഈ ശാസ്ത്ര ശബ്ദങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ആ ശബ്ദങ്ങൾ, ഓരോ ശബ്ദവും കാണുമ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം. നമുക്ക് ഓർമ്മയും വരത്തില്ല. കോശങ്ങളെ ആശ്രയിക്കുക, അതാണ് പലപ്പോഴും അവിടുന്ന് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ പഠിച്ചാലും ശരി, എനിക്കായാലും ശരി, ഓർമ്മയിൽ വരത്തില്ല. അങ്ങനെ കുറെ വരുമ്പോൾ നല്ല പരിചയം. അപ്പോൾ സൂത്രങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അതാണ് വ്യാകരണം പഠിക്കേണ്ട രീതി. പിന്നെ ചിരപരിചിതമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വാഭാവികമെന്ന് കേട്ടാൽ നമുക്കറിയാം ഇന്നതാണ് അർത്ഥമെന്ന്. പക്ഷെ എങ്ങനെയാ ശബ്ദം വന്നു എന്നുകൂടെ ചിന്തിച്ചാൽ നമ്മൾ നേരെ വ്യാകരണത്തെ എത്തിച്ചേരും. അതുകൊണ്ട് ഓരോ ശബ്ദം വരുമ്പോഴും അതിലേത് പ്രത്യേകമെന്ന്, പ്രകൃതി എന്താണെന്ന് ചിന്തിച്ച് ചിന്തിച്ച് സൂത്രത്തിലെത്തിച്ചേരുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ വ്യാകരണം പഠിക്കാൻ പറ്റും. അതിന് വ്യാകരണം മാത്രം പോരാ, നിങ്ങളിതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നാലും ശരി, മറ്റ് ശാസ്ത്രങ്ങളിൽ സാഹിത്യത്തിലോ, നമ്മൾ സാഹിത്യം പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് ഭാഷയമോ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള ഓരോ പദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു വഴി, അല്ല വേറെ വഴി. അല്ലാതെ നിങ്ങൾ വ്യാകരണം പഠിച്ചു കഴിഞ്ഞോ അല്ല ശരിയായെന്ന് വിചാരിച്ച് മടക്കി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോഗം ഒരിക്കലും പറ്റത്തില്ല. അതും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, വ്യാകരണം അറിയാവുന്നുള്ള ആചാര്യന്മാരുടെ പ്രയോഗങ്ങൾ, അത് തന്നെ വേണം. അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഭാഷ്യം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, മറ്റ് ഗ്രന്ഥങ്ങളാണ്. സാഹിത്യം പഠിക്കാത്തതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളിലൂടെ ഇതിനോടൊപ്പം അധ്യയനം ചെയ്യുകയും അതിനുള്ള പദങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താലേ പ്രയോജനം വരും. അല്ല വ്യാകരണം പഠിക്കുന്നതിന് ഇന്നത്തെ കാലത്ത് വേറെന്താ പ്രയോജനം? സംസ്കൃതം പഠിക്കുന്നതിന് പോലും യാതൊരു പ്രയോജനവുമില്ല. ഉണ്ടാ ഇല്ല, സംസ്കൃതം പ്രയോഗിക്കുന്നില്ല, പ്രയോഗിക്കുന്നില്ല. പ്രയോഗിക്കാത്ത ഒരു ഭാഷ പഠിച്ചു വെച്ചിട്ട് എന്താ പറയുക? നമുക്ക് ആകെയുള്ള പ്രയോജനം എന്ന് പറയുന്നത് അത് വേണ്ടേ, ഉണ്ടെങ്കിലേ അത് വളരത്തുള്ളൂ. നമുക്കാകെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ബുദ്ധിയുള്ളവർക്ക് അതും പറ്റും. ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല ഇന്ന് സംസ്കൃതത്തെ കൊണ്ട് യാതൊരു പ്രയോജനവും. പഴയ ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അതിന് പ്രയോജനപ്പെടും വ്യാകരണാധ്യായം. അല്ലാ വേറെ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ള ധാരണയേ വേണ്ട. പക്ഷെ അതൊരു വലിയ പ്രയോജനമാണ് നമ്മളെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അതാണ് ഇത് പഠിക്കുന്നതിൻ്റെ. എന്നാൽ ഇന്നത്തെ ആൾക്കാരുടെ നിർബന്ധം അതല്ല, അവർക്ക് ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാൽ സംസ്കൃതം പഠിക്കാനും വയ്യ, അതില്ലാതെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും വരും. അതുകൊണ്ട് ഇതിനൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയോജനമുണ്ട്. ശാസ്ത്രങ്ങളുടെ ശരിയായ താല്പര്യം മനസ്സിലാക്കാൻ വ്യാകരണം. നിങ്ങൾക്കിപ്പോൾ ഇത് വ്യാകരണമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഭാഷ്യം വേണോ എടുത്ത് വായിക്കുക, രാമാനുജ ഭാഷ്യമോ മാധ്വഭാഷ്യമോ ഏതെടുത്ത് വായിച്ചാലും മനസ്സിലാവും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം. സാഖ്യമോ യോഗമോ മീമാംസയോ ഏത് വായിച്ചാലും ഇത് അടിസ്ഥാനം ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രയോഗം. അത് മനസ്സിലാക്കി വേണം ഇത് പഠിക്കാൻ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും സാധിച്ചു കളയുമെന്ന് വിചാരിക്കരുത്. എങ്ങനെ അതാണ് ആദ്യം പറഞ്ഞത്, അത് പറഞ്ഞിട്ടാണ് ഇതുവരെ എത്തിയത്. അധ്യാത്മം എന്നെങ്ങനെയാ വരുന്നത്? അത് സപ്തമി വിഭക്തി അർത്ഥത്തിലാണ് അധ്യാത്മം. ഭവം അവിടെ അധ്യാത്മം എന്ന് എന്തുകൊണ്ട് വിഗ്രഹിച്ചു? അധ്യാത്മം എന്നെങ്ങനെ വന്നു? ആത്മനി എന്നാണ്. ആത്മനി അധ്യാത്മം എന്ന് എന്തുകൊണ്ട് വിഗ്രഹിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. സപ്തമിയോട് ബഹുളമായി, ആ ബഹുളം എന്ന് പറഞ്ഞുകൊണ്ട്, അത് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. തൃതീയ സപ്തമിയോർ ബഹുളം, അത് പറഞ്ഞിട്ടാ ഇവിടെ വന്നു. ശ്രദ്ധ ശ്രദ്ധ വേണം. എന്താണ് അധ്യാത്മികം പറയുന്നത് പോലെ ആത്മികം തന്നെ പറയാം. എങ്ങനെ ഇല്ല, അത് ആത്മീകം ദീർഘം വരില്ല. അതൊക്കെ ഇന്ന് ആൾക്കാർ പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, ആത്മീകം എന്നൊക്കെ പറയും. എങ്ങനെ ആത്മീയം ആണ് ശരി, ആത്മീകം ദീർഘം വരത്തില്ല. എങ്ങനെ അത് വരും? അതുപോലെ ആത്മീകം ആത്മൻ ശബ്ദത്തിൽ നിന്ന് അധ്യാത്മ അതേ ഠഞ്ഞിഷ്യതേ, ഠഞ്ഞ് വന്നിട്ട് ആദിവൃത്തി വന്നിട്ട് ആത്മൻ എന്നല്ലേ ഇരിക്കുന്നു, നകാരം ലോപിക്കണം. നസ്തദ്ധിതേ ടിലോപിച്ച്, പക്ഷെ അങ്ങനെയൊന്നും പ്രയോഗമില്ല. ആത്മീയമുണ്ട്, ആധ്യാത്മികമാണ് ശരിയായ രൂപം. അതുപോലെ അതിഭൗതികം അതിഭൂതം, അതിഭൂതേ ഭവം, അതിഭൂതം അങ്ങനെ വരുന്നു. അവ്യയം അവ്യയം വിഭക്തി സമീപ സമൃദ്ധി വിദ്യാർത്ഥാഭാവത്യാസമൃദ്ധി ശബ്ദ പ്രാദുർഭാവ യഥാനുപൂര്യ യോഗത്തി സാദൃശ്യ സമ്പത്തി സാകല്യാന്ത ഭജനേഷു സമാസം വന്നു. അതി ഭൂതശബ്ദമാണ്, അവനെ എളുപ്പമാണ്, സമാസാന്തം തന്നെ ഒന്നും ആവശ്യമില്ല. നകാരാന്തമായതുകൊണ്ടാണ് സമാസാന്തം വന്ന അനശ്ച, അകാരാന്തമായ പോകാൻ്റെ ആവശ്യമില്ല. അതിഭൂത നവിഭാതപഞ്ചമ്യ തൃതീയ സപ്തമ്യോർ ബഹുളം അതിഭൂതം അതിഭൂതം. പിന്നെ ഠഞ്ഞു വന്നു, ഠസീക വന്നു, ആദിവൃത്തി വന്നു, ആദി ഭൗതികം വരുന്നു. അതിനൊരു ഏർപ്പാടുകൂടെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വാർത്തകാരം ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് അടുത്ത് വരാൻ പോകുന്ന സൂത്രകാരം ചെയ്തു വെച്ചിട്ടുണ്ട്, അന്ന് അടുത്ത് വരാൻ പോകുന്നു. അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ആദി ഭൗതികം തന്നെ പരലോകേ ഭവം പാരലൗകികം. അപ്പൊ അത് ഭൗതികം സിദ്ധിച്ചതിന് ശേഷം അല്ലല്ലല്ല, ഒരുമിച്ച് പാരലൗകികം ആദി ഭൗതികം ആദി ദൈവികം. അതിനൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പാണിനി നേരിട്ട് തന്നെ കൈകാര്യം ചെയ്ത ഒരു പ്രശ്നമാണത്, വാർത്തികാരനല്ല. അങ്ങനെ കുറേ ശബ്ദങ്ങൾ വരും. അതുകൊണ്ട് തന്നെ പ്രായോഗികം അങ്ങനെയും പ്രയോഗമുണ്ട്, പ്രായോഗികം പ്രായോഗികം ഉപയോഗവൃദ്ധി വന്നാൽ മലയാളത്തിൽ പക്ഷെ പ്രായോഗികയുള്ളൂ. അതിന് ഉപയോഗവൃദ്ധി എന്ന് പറയും. രണ്ടിടത്തും വൃദ്ധി വരുന്നു. ആദിയിൽ മാത്രമല്ല, രണ്ട് പദങ്ങളിലും. അത് എന്താണ്? സാർവഭൗമം. സാർവഭൗമൻ എന്നും പറയില്ലേ, സാർവഭൗമൻ ഒരാളെ കുറിച്ച് പറയുമ്പോൾ. സാർവഭൗമം മഹാവ്രതം യോഗശാസ്ത്രത്തിൽ വരുന്നു. സാർവഭൗമം അൺപ്രത്യം വന്നിട്ട് ഉപയോഗവൃത്തി വരുന്നു. ധഞ്ഞ് ധാരാളം വരുന്നതാണ്. ശൈഷികം ധഞ്ഞാണ്. ചതുരർത്ഥികം ചതുരർത്ഥേ ഭവം ചതുരർത്ഥികം ശേഷേ ഭവം ശൈഷികം ധാരാളം പ്രയോഗിക്കുന്നതാണ്. നമ്മൾ ഓരോ ശബ്ദങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവും ഇവിടെ എല്ലാം ധഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ചിലയിടത്ത് ഠഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലയിടത്ത് ഉപയോഗവൃത്തി വരും. അതാണ് ഈ പറഞ്ഞത് സാർവഭൗമം. അത് അണ്ണു വന്നപ്പം അണ്ണു പ്രത്യേകം സാർവഭൗമികം അവിടെ അണ്ണാ വരുന്നു. സാർവലൗ ഭവാർത്ഥത്തിൽ വരാമെന്നത് സർവഭൗമിഷു ഭവ ഔസർഗീയ അണ്ണു വന്നു ഉപയോഗവൃത്തി വന്നു സാർവഭൗമ. അതിന് വരും. അതാണ് അടുത്ത് വരാൻ പോകുന്നു. ഇവിടെ ആദി ദൈവികം ആദി ഭൗതികം ഐഹ ലൗകികം പാരലൗകികം ഇങ്ങനെ കൊടുത്തു. അടുത്ത് അതിനിവിടെ കൂടുതൽ ഇവിടെ അധ്യാത്മം ഭവം ആധ്യാത്മികം കൊടുത്തുള്ളൂ. ബാക്കി വരുന്നിടത്തെല്ലാം ഉപയോഗപ്രദമായി വരും. അതിൻ്റെ പ്രക്രിയ അടുത്ത് പറയും.